സൂത്രസ്യ പ്രത്യുദാഹരണാനി പ്രത്യുദാഹരണാനി വർത്തന്തെ അഗ്രിമേ പൃഷ്ഠേ. പഞ്ചശതാധിക സപ്ത പഞ്ചാശത്തമേ പൃഷ്ഠേ. സ്ത്രീയാഹ കിം ഗ്രാമണി കുലം ദൃഷ്ടിരസ്യ ഗ്രാമണി ദൃഷ്ടി. സൂത്രയുക്തം സ്ത്രീയാഹ മദ്ഭാഷ്യംസ്കാത് അനു സമാനാധികരണേ സ്ത്രീയം അപൂരണീ പ്രിയാദിഷ സ്ത്രീയാഹ പുമ്മദ് ഇതി ഉക്തം. അത്ര ഗ്രാമണി കുലം ദൃഷ്ടിരസ്യ ഇത്യത്ര പൂർവപദസ്യ ഗ്രാമണി ശബ്ദസ്യ സ്ത്രീത്വ അഭാവ അത്ര പുമ്മത്വം. അത്ര ഗ്രാമണി ശബ്ദ നപുംസകലക തസ്യ ശബ്ദസ്യ നപുംസകത്വജ്ഞാപനായ കുലം ഇതി അത്ര ദത്തം. വിഗ്രഹേ കുലശബ്ദോ നാസ്തി. വിഗ്രഹസ്തു ഗ്രാമണി ഗ്രാമണി ദൃഷ്ടിരസ്യ ഇത്യേവ. കുലശബ്ദ അത്ര ഗ്രാമണി ശബ്ദസ്യ നപുംസകത്വദ്യോതനായ കൃതഃ. വിഗ്രഹസ്തു ഗ്രാമണി ദൃഷ്ടിഃ അസ്യ ഇത്യേതാവുന്ന മാത്രം ഗ്രാമണി ദൃഷ്ടി. അത്ര പൂർവപദസ്യ സ്ത്രീത്വ അഭാവ പുമ്മത്വമപി അത്ര നാസ്തി. ഗ്രാമണി ശബ്ദ നമസ്സകലിംഗ കുലം ഇത്യസ്യ വിശേഷണം ഭവതി ഗ്രാമണി. ഗ്രാമണി ശബ്ദ ദീർഘാന്ത ഗ്രാമണി ഇതി ഗ്രാമം നയതി ഇതി ഗ്രാമണി. നംസകലിംഗേ ഹ്രസ്വോ നംസകേ പ്രാതിപദികസ്യേന ഹ്രസ്വത്തെ കൃതേ ഗ്രാമണി ഇതി ഭവതി. ഗ്രാമണി ഇത്യേതത് കുലത്തിന് വിശേഷം. തത്കുലം ദൃഷ്ടി സദൃശം ഭവതി ഇത്യർത്ഥ. ദൃഷ്ടി സദൃശം ഭവതി അസ്മിൻ ഗ്രാമേ വാ നഗരേ വാ പ്രധാനം ഭവതി ഇത്യർത്ഥ. ദൃഷ്ടിരിവ പ്രധാനം ഭവതി. ഗ്രാമണികുലം പ്രധാനം ഭവതി ഇത്യർത്ഥ. തസ്യ അന്യപദാർത്ഥം കസ്യ വിശേഷണം ഭവതി യദസ്യ അസ്യ ഗ്രാമസ്യവ ഗ്രാമസ്യവ വ്യക്തേഹേവ നഗരസ്യവ കുലം ദൃഷ്ടി ഭവതി മുഖ്യം ഭവതി കസ്യാപി വിശേഷണം ഭവതു ഗ്രാമണി ഭാഷ്യപുസ്തകം ഭാഷ്യപുസ്തകം സ്ത്രീത്വേ മനസ്സകത്വേ വർത്തത്തെ ചേർത്ത് ഭാഷ്യപുസ്തകം അത്ര ഭാഷ്യപുസ്തകം അത്ര സ്ത്രീത്വം നാസ്തി നമുസകത്വമേവ ഭാഷ്യപുസ്തകം കേവല സ്ത്രീത്വേ പുംസ്ത്വേ വർത്തത്തെ ചേത് ഭാഷ്യപുംസ്കത്വം സ്യാത് അത്ര ഏവം ന അത്ര നമുസക ശബ്ദം കുലപ്രധാനി ഇത്യർത്ഥ കുലം പ്രധാനം അസ്യ സ ഇത്യർത്ഥ ദൃഷ്ടി ഇത്യസ്യ പ്രധാനം മുഖ്യം ദൃഷ്ടിസ്ഥാന ദൃഷ്ടിസ്ഥാനാപന്നം ദൃഷ്ടിരിവ പ്രധാനം ഇത്യർത്ഥ അത്ര സ്ത്രീത്വ അഭാവാത് ഗ്രാമണി ഇത്യത്ര പുംത്വം നാസ്തി ഭാഷിതപുംസ്കാത് കിം ഗംഗാ ഭാര്യ ഗംഗാ ഭാര്യ യസ്യ സ അത്ര ഗംഗാശബ്ദസ്യ സ്ത്രീത്വം അസ്തി പരന്തു നിത്യസ്ത്രീലിംഗത്വാ തസ്യ ശബ്ദസ്യ ഭാഷിതപുംസ്കത്വം നാസ്തി സ്ത്രീ ശബ്ദ ഏവ ഗംഗാശബ്ദ ഭാഷിതപുംസ്കത്വം അത്ര നാസ്തി സ്ത്രീലിംഗേ പുല്ലിംഗേ വർത്തത്തെ ചേത് ഭാഷിത പുംസ്കത്വം വർത്തത്തെ അത്ര നാസ്തി ഗംഗാശബ്ദസ്യ നിത്യസ്ത്രീലിംഗത്വ അത സ്ത്രീത്വ അഭാവാത് അത്ര പുംവത്വം ന ഭവതി ഗംഗാഭാര്യ യസ്യ സഹ ഗംഗാഭാര്യ ഇത്യത്ര ഭാര്യാശബ്ദസ്യ ഹ്രസ്വത്വേ കൃതേ ഭാര്യയിതി കേന സൂത്രേണ ഗോസ്ത്രീയോരുപസർജനസ്യ ഉപസർജന സംജ്ഞ കേന വിധീയതെ പൂർവ നിപാത അനൂം കിം വാമോരു ഭാര്യ യസ്യ വാമൗ ഊരു പാദഭാഗ യസ്യാഹ സ വാമോരു അത്ര ഊരു ശബ്ദാത് സമാസേ കൃതേ ഊരു ശബ്ദാത് സംഹിത ശഭലക്ഷണ വാമാദേഷ്ഠ ഇത്യനേന സൂത്രേണ ഏത സൂത്രം സ്ത്രീ പ്രത്യപ്രകരണേ വർത്തതെ അനേന സൂത്രേണ ഊങ് കൃതേ വാമോരു ഇത്യത്ര വാമോരു ഇതി ഊങ്ങന്തഃ ഭവതി വാമോരു വാമോരു ഭാര്യ യസ്യ ഇത്യത്ര വാമോരു ശബ്ദസ്യ ഊങ്ങന്തത്വാത് അത്ര പുംവത്വം നാസ്തി ഭാര്യ ഇത്യത്ര വാമു ഇത്യസ്യ സുന്ദരു ഇത്യർത്ഥം വാമോരു ഭാര്യ ഇത്യത്ര ഭാര്യ ശബ്ദസ്യ പൂർവദേവ ഹർസുത്വേ വാമോരു ഭാര്യ ഇത്യർത്ഥ ഏ പ്രസുന്ന അത്ര ദീർഘമേ വാമോരു പ്രസുന്ന വാമോരു ഇത് ദീർഘമേവ ഊരി ശബ്ദ പ്രസ്വാന്ത തസ്യ സംവിധ ശബലക്ഷണ വാമാദേശത്തിനേന സൂത്രേണ ഊങ് കൃതേ വാമോരു ഇത് ഊങ്ങന്ധ തസ്യ ഊങ്ങന്ധത്വാത് സൂത്രേ ഉക്തം സ്ത്രീയാഹ പ്രമദ്ഭാഷിത പുംസ്താത് അനു ഊങ്ങോ അഭാവോ യത്ര അത്ര ഊങ് വർത്തതേ നത് ഊങ് അഭാവ സമാനാധികരണ കിം കല്യാണ്യാഹ മാതാ കല്യാണി മാതാ അത്ര കല്യാണ്യാഹ മാതാ ഷഷ്ട്യന്തത്വാത് അത്ര സമാനാധികരണ്യം നാസ്തി അതഃ പുമത്വം സ്ത്രീയാം കിം കല്യാണി പ്രധാനം യശസ്യ കല്യാണി പ്രധാന അത്ര പ്രധാന ശബ്ദസ്യ നിത്യനംസകത്വാത് സ്ത്രീത്വം അത്ര നാസ്തി സ്ത്രീത്വഭാവേ കല്യാണി ശബ്ദസ്യ നാസ്തി സൂത്രയുക്തം സ്ത്രീയാഹ കുമ്മദ് ഭാഷിത അനു സമാനാധികരണേ സ്ത്രീയാം അപൂരണി പ്രിയാദിഷു സ്ത്രീയാം ഇത്യസ്യ തത്ര കോർത്ഥ സ്ത്രീലിംഗ ശബ്ദ സ്ത്രീലിംഗ സ്ത്രീലിംഗശബ്ദേ ഉത്തരപദേ സ്ത്രീലിംഗശബ്ദേ ഉത്തരപദേ അത്ര കല്യാണി പ്രധാനം യസ്യ ഇതി ഇത്യത്ര പൂർവപദസ്യ കല്യാണി ശബ്ദസ്യ സ്ത്രീലിംഗത്വേ അപി ഉത്തരപദസ്യ പ്രധാനശബ്ദസ്യ നംസകത്വാത് സ്ത്രീത്വ അഭാവഃ അതഃ അത്ര പൂർവപദസ്യ പുമ്മത്വം നഭവതി അതഃ കല്യാണി പ്രധാനം യശസ കല്യാണി പ്രധാനഃ കല്യാണി ഇത്യേത് കസ്യാവി വിശേഷം കല്യാണി ബഹു പ്രധാനം യസ്യ പുരുഷസ്യ സ പുരുഷ കല്യാണി പ്രധാന ഇത്യാദികം വക്തു ശക്യം തസ്യ വിശേഷ അർത്ഥ സന്ദർഭ അനുസാരേണ ജ്ഞേയഃ അഗ്രെ വർത്തതെ സംഖ്യ അമ്പേയ ആസന്ന അദൂര അധിക സംഖ്യാഹ സംഖ്യ പഞ്ചശത അധിക ഏകോന സപ്തതിതമേ പൃഷ്ഠേ അമ്മേയ ആസന്ന അദൂര അധിക സംഖ്യാഹ സംഖ്യേയേ ഏതത് ബൗവ്രീഹി സമാസ വിധായകം സൂത്രാന്തരം. അനേക അനേകം അന്യപദാർത്ഥി പ്രഥമ സൂത്രം. ഏതത് അന്യസൂത്രം ഏതീ ബൗവ്രീ സമാസ വിധീയത്തെ സംഖ്യയ അവ്യയ ആസന്ന അദൂര അധിക സംഖ്യാ സംഖ്യേ സംഖ്യയാർത്ഥയാ സംഖ്യയാ അവ്യയാദേഹ സപസ്യന്തേ സബൗവ്രീഹി. ദശാനാം സമീപേ ഏ സന്ധിത്തെ ഉപദേശാഹ. നവ ഏകാദശ വാ ഇത്യർത്ഥ. വിംശത്യദ്യ സദൈകത്വേ സംഖ്യാ സംഖ്യേയ സംഖ്യയോ അമരകോശേ ഏവം വർത്തതേ. വിംശത്യാദയ സംഖ്യാഹ സംഖ്യായാം സംഖ്യയെ ശുച വർത്തതേ. വിംശതിഹി ത്രിംശത് ചത്വാരിംശത് പഞ്ചാശത് ഷഷ്ടി അശീതി നവതി സപ്തതി ഷഷ്ടി സപ്തതി അശീതി നവതി. ഏത് ശബ്ദ സംഖ്യായാം സംഖ്യയെ ച വർത്തതേ. സംഖ്യായാം ഇത്യസ്യ സംഖ്യ അർത്ഥക ഭവതി. യഥാ ബാലാനാം വിംശതിഹി. അത്ര വിംശതി ശബ്ദസ്യ സംഖ്യാത്വമർത്ഥ. ബാലാനാം ഗണനാകരണേ ഏവം ഭവതി. ബാലാഹ വിംശതി സംഖ്യാകാഹ ഇതി. അഥ അത്ര വിംശതി ശബ്ദ സംഖ്യായാം വർത്തതേ. പരന്തു വിംശതി ബാലകാഹ ഇത്യത്ര വിംശതി ബാലകാഹ ഇത്യത്ര വിംശതി ശബ്ദ സംഖ്യയെ വർത്തതേ. സംഖ്യയാ പരിച്ഛിന്നം ഭവതി സംഖ്യേയം. സംഖ്യാ വിശിഷ്ടം ഭവതി സംഖ്യേയം. അത്ര വിംശതി ശബ്ദ ബാലകശബ്ദസ്യ വിശേഷണം. ബാലകാഹ വിംശതി സംഖ്യാവന്ത ഇത്യർത്ഥ. അത്ര വിംശതി ശബ്ദ നതു സംഖ്യാർത്ഥ പരന്തു സംഖ്യേയാർത്ഥ. അത്ര സംഖ്യയാ പരിച്ഛിന്നം ഭവതി സംഖ്യേയം. അത്ര ബാലകാഹ അത ബാലകാഹ വിംശതി സംഖ്യാവന്ത ഇതി അർത്ഥ ലഭത്തെ. അത സംഖ്യാശബ്ദ ദ്വിവിധം പ്രവർത്തതേ. സംഖ്യാരൂപേണ ഏവം ന സംഖ്യാശബ്ദ സംഖ്യാവാചകശബ്ദ വിംശത്യാദയ സംഖ്യാരൂപേണ പ്രവർത്തതേ ഏവം സംഖ്യേയരൂപേണ സംഖ്യേയം എണ്ണപ്പെട്ടത് സംഖ്യേയം. അത ഏവം അസ്യ ശബ്ദസ്യ വിശേഷാന്തരമപി വർത്തതേ സർവതാ ഏകത്വേ ഏവ വർത്തതേ സംഖ്യേയ അർത്ഥകേ യഥാ സംഖ്യേയ രൂപേണ ഉപയുജ്യതേ തദാനീം വിംശതി സദാ നതു കേവല വിംശതി ശബ്ദ വിംശത്യാദയ നവതി പര്യന്ത ശബ്ദ ഏകത്വേ ഏവ വർത്തതേ യഥാ വിംശതി ബാലകാഹ ബാലകശബ്ദസ്യ ബഹുത്വേ അപി വിംശതി ഏകോചനൈവ അത്ര വിശേഷ്യ അനുസാരേണ വിശേഷ്യസ്യ വചനപരിവർത്തനം ന ഭവതി യഥാ വിംശതി ബാലകാഹ ഏവ ഏവം അന്യത് വിശേഷാന്തരം വർത്തതെ സർവദാ ഏകത്വേത വർത്തതെ വിംശതി ശബ്ദ ഏകത്വേ വർത്തതെ നിത്യസ്ത്രീത്വം ച ഭവതി വിംശതി ശബ്ദ വിശേഷ്യാനുസാരേണ അസ്യ ശബ്ദസ്യ ലിംഗ വിപരിണമ ന സംഭവതി വിംശതി ബാലകാഹ ഏവം വിംശതി ബാലികാഹ സ്ഥലദ്വയേപി വിശേഷരൂപസ്യ വിംശതി ശബ്ദസ്യ നിത്യസ്ത്രീലിംഗത്വമേവ ഏവം ഏകവചനത്വമപി വിംശതി ബാലകാഹ വിംശത്യാ ബാലകൈഹി വിംശതി ശബ്ദസ്യ തൃതീയ ഭവതി ബാലകൈഹി തത്ര അപി ഏകവചനമേവ നിത്യസ്ത്രീലിംഗശബ്ദ ഏകവചനമപി അതാ സദാ ഏകത്വേ അതോക്തം വിംശത്യാദ്യ സദൈകത്വേ സംഖ്യാ സംഖ്യേയ സംഖ്യയോ വിംശത്യാദ്യ സംഖ്യാ സദാ ഏകത്വേ വർത്തതെ സംഖ്യായാം സംഖ്യേയേത അയം സാമാന്യ നിയമ ഏവ എന്തോ അസ്യ സംഖ്യായാം ദ്വിവചന ബഹുവചനാന്യപി ഭവന്തി യഥാ ബാലകാനാം വിംശതി അത്ര വിംശതി ശബ്ദ സംഖ്യാർത്ഥേ വർത്തതെ ബാലകാനാം വിംശതി ഇത്യസ്യ വിംശതി സംഖ്യ ഇത്യർത്ഥം ഏവം ബാലകാനാം ദ്വേ വിംശതി ഇതി ദിവചനമതി ഭവതി ബാലകാനാം ദ്വേ വിംശതി ഇതി ദ്വേ വിംശതി ഇത്യസ്യ ചത്വാരിംശത് ഇത്യർത്ഥ ബാലകാനാം ദ്വേ വിംശതി ഏവം ബാലകാനാം തിസ്ര വിംശതയഃ ഇത്യപി ഭവതി അത്രാപി സംഖ്യാത്വാ ഏക ദി ബഹു വചനാനി ഭവന്തി സംഖ്യായ സംഖ്യയെ ഏകവചനമേവ എന്തു സംഖ്യായാം ബാലാനാം ബാലകാനാം വിംശതി ബാലകാനാം ദേ വിംശതി ബാലകാനാം തിസ്രഹ വിംശതയോ ഇവൻ ചതസ്രഹ വിംശതയോ ഇത്യാദികം ഭവന്തി ഭവതി ഏവ ഏക ദ്വിത്രി ശബ്ദാനാം ദശപര്യന്താനാം ലിംഗത്രയേവി പ്രയോഗ വർത്തതെ ഏക ബാല ഏകാ ബാലിക ഏകം പുഷ്പം ഇത്യാദി രൂപേണ വിംശതി ശബ്ദേവ നാസ്തി നിത്യ ത്രീലിംഗ ശബ്ദേവ പഞ്ചശബ്ദ പഞ്ചാശത് വിംശതി തഹ ആരഭ്യ നവതി പര്യന്തം ശതം നമുസലിംഗം ഭവതി സഹസ്രം നമുസലിംഗം ഭവതി ലക്ഷം നമുസകം സ്ത്രീലിംഗം ഭവതി ലക്ഷം ലക്ഷ ഇതി കോടി സ്ത്രീലിംഗ ശബ്ദ ഭവതി കിന്തു നവതി പര്യന്തം സ്ത്രീലിംഗമേവ ത്രിംശത് സ്ത്രീലിംഗമേവ ചത്വാരിംശത് നവതി ദശപര്യന്തം ലിംഗത്രയവി വർത്തതെ ദശപര്യന്ത ശബ്ദ അഗ്രേവി ഏകാദശ ദ്വാദശ ഇതിത്രാപി ദശ സംയുക്തത്വം തത്രാപി ഏകാദശ ഏകാദശി ഇത്യാദിയും വർത്തതെ ദശഘടിതത്വാത് ദശവത് ഇവ അത്ര സംഖ്യയാർത്ഥയാ സംഖ്യയാ സംഖ്യയാ സൂത്രയുക്തം സംഖ്യയാ അമ്മേയ ആസന്ന അദൂര അധികസംഖ്യ സംഖ്യേ അത്ര സംഖ്യാർത്ഥക സംഖ്യാശബ്ദ ഗ്രാഹ്യ എന്നത് സംഖ്യാർത്ഥക സംഖ്യാശബ്ദ തദ്വിശദീകരണ പ്രഥമത സംഖ്യാ സംഖ്യശബ്ദയോ ഭേദ പ്രപഞ്ചിത വൃത്തം സംഖ്യേ അർത്ഥയാ സംഖ്യ അവ്യാദേ സമസ്യന്തേ അമ്മേയ ആസന്ന അദൂര അധിക സംഖ്യ ഏതേ സമസ്യന്തേ സബൗവ്രീ ശേഷബൗവ്രീത്യതഃ ബൗവ്രീതി അനുവർത്തതേ ഉദാഹരണം ദശാനാ സമീപേ യേ സന്തി ഉപദശാഃ നവ ഏകാദശ വായിത്യർത്ഥഃ ദശാനാം സമീപേ യേ സന്തി ഉപദശാഹ. അത്ര സംഖ്യേയ അർത്ഥക ശബ്ദഭോതി ദശ ശബ്ദ ഉപശബ്ദ സമീപാർത്ഥക. ഉപശബ്ദസ്യ അത്ര സമീപവർത്തിനി ഇത്യർത്ഥ. ഉക്തം ദശാനാം സമീപേ യേ സന്തി യേ സമീപേ വർത്തന്തേ ഇത്യർത്ഥ. അതഃ ഉപശബ്ദസ്യ അത്ര അത് കേവല സമീപാർത്ഥ എന്നു സമീപ വർത്തി ഇത്യർത്ഥ. അത് കേവല സാമീപ്യമേവ സമീപ വർത്തി ഭവതി അത്ര ഉപ. അത വിഗ്രഹയുക്തം യേ സന്തി ഇതി തേ ഉപദശാഹ. ഉപദശ ഇതി കശ്യാപി വിശേഷണം ഭവതി ഉപദശാഹ. സമീപ ഇതി ഉക്തേ സാമീപ്യം ഇത്യേവ അർത്ഥ. സാമീപ്യം സഹ മമ സമീപേ വർത്തതെ ഇത്യത്ര സഹ മമ സമീപവർത്തി ഇത്യർത്ഥ. ഇത്ര തസ്യ സാമീപ്യം വർത്തതെ ഇത്യത്ര സാമീപ്യമിതി തന്നിഷ്ടധർമ്മ ഏവ സാമീപ്യം. സമീപ ഇതി സമീപ തസ്യ വിശേഷണം ഭവതി സമീപ സ സമീപ തസ്യ സാമീപ്യം ഇത്യേവ. സാമീപ്യം ഇത്യുക്തെ ധർമ്മസ്യ ബോധ. സമീപ ഇത്യുക്തെ സമീപവതഃ ബോധ. അത അത്ര സമീപവർത്തി ഇത്യർത്ഥ. അത ഉപദശാഹ ഇത്യസ്യ ദശ സമീപവർത്തിനഃ യേ തേ ഉപദശാഹ ഭവന്തി. ദശ സമീപവർത്തിനഃ കേ നവ ഏകാദശ വാ ഇത്യർത്ഥ. ദശ സമീപവർത്തിനഃ ഭവന്തി നവ അഥവാ ഏകാദശ വാ അത്ര ഉപദശ ഇതി അത്ര നവ ഇതി കശ്യാപി വിശേഷണം ഭവതി അതഃ സംഖ്യേയ വർത്തതെ. ഉപദശ ഇത്യസ്യ അർത്ഥ ഭവതി നവ നവ യഥാ നവ ബാലകാഹ ഇതിവത് നവ ഇതി കസ്യാപി വിശേഷണം ഭൂതി അത സംഖ്യയെ വർത്തതി സംഖ്യായ വിഗ്രഹവാക്യേ ദശാനാം സമീപേ ഇത്യത്ര ദശാനാം ഇതി സംഖ്യാവാചകഃ അത്ര സംഖ്യേയവാചക ദശാനാം ഇതി യഥാ ഏക ബാല ഇത്ര ഏകശബ്ദ സംഖ്യേയവാചക ഏവമേവ ദശ ഇതി കസ്യാപി വിശേഷണം ഭൂതി അത സംഖ്യേയവാചക ദശ ബാലക ഇത്ര ദശശബ്ദ ഏക ബാലക ഇത്ര ഏകശബ്ദ സംഖ്യേയവാചക ഏകശബ്ദ പരിച്ഛിന്ന ബാലകസ്യ വാചകം ഭവതി ഏകശബ്ദ ഏകത്വ വിശിഷ്ടം ഭവതി ബാല അത ഏക ബാലക ഇതി ഭക്തി അത ഏകസംഖ്യ പരിച്ഛിന്ന ഭവതി ബാല ഏവമേവ അത്ര ഇത്യുക്തി സംഖ്യേയം ഇത്യസ്യ അർത്ഥ വിശേഷണരൂപ സംഖ്യ വിശേഷണരൂപ വിശേഷണരൂപ സംഖ്യ ഇവ സംഖ്യേയ ശബ്ദ ദശ സമീപം നവ ഏകാദശ വർത്തതി ഇതി ചേത് നവ ഏകാദശ ഇത്യേതദപി വിശേഷണം ഭവതി നവ ഇത്യേതദപി വിശേഷണം ഭവതി അത്രാപി സംഖ്യ ഏവ മുഖ്യ അത്ര ദശാനാം വൃക്ഷാനാം സമീപവർത്തിനഃ ബാലകാഃ ഇത്യർത്ഥ ന ഭവതി ദശാനാം വൃക്ഷാനാം സമീപ വർത്തിന ഇത്യർത്ഥ ന ഭവതി ഉപദശ ഇത്യർത്ഥ ദശാനാം സമീപേ വർത്തിനഃ നവ വാ ഏകാദശ വാ സംഖ്യ വൃക്ഷാ ഇത്യർത്ഥ ഭവതി പത്തിൻ്റെ അടുത്തുള്ള മറ്റെന്തെങ്കിലും എന്നർത്ഥം എടുക്കാൻ നോക്കില്ല ഉപദശ എന്ന് പറഞ്ഞാൽ പത്ത് വൃക്ഷങ്ങൾ അതിൻ്റെ അടുത്തുള്ള പശുക്കൾ അങ്ങനെ അർത്ഥം കൊടുക്കാൻ പാടില്ല പത്ത് എന്തോ അതിൻ്റെ അടുത്തുള്ള ഒമ്പതല്ലെങ്കിൽ പതിനൊന്നെന്ന് തന്നെ അർത്ഥം കൊടുക്കണം അതെന്തിനെങ്കിലും വിശേഷമായിരിക്കും ഒമ്പത് കാള പതിനൊന്ന് പശു അങ്ങനെ എടുക്കണം അത് ഒമ്പതോ പതിനൊന്നോ ആയിരിക്കണം ഉപദശ എന്ന് പറഞ്ഞാൽ അല്ലാതെ പത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും ആകാൻ പാടില്ല ഇപ്പം പത്തിൻ്റെ അടുത്ത് മൂന്നെണ്ണം നിൽക്കുകയാണ് അത് പാടില്ല മനസ്സിലായോ ഏത് അഭിഭാവ സമാസം എല്ലായിടത്തും എങ്ങനെയാണോ വിശേഷത്തിനനുസരിച്ച് വരും പഞ്ചദശി എന്ന് വരുന്നില്ലേ ശ്രീലിംഗത്തിൽ എല്ലായിടത്തും ഈകാരാന്തം വരും ഗൗരി ശബ്ദം പോലെ വരും. അത് പുല്ലിംഗം. ഏ സന്ധി തേ എന്ന് പറഞ്ഞുണ്ട്. ഗൗരി സമാസം എല്ലായിടത്തും വിശേഷത്തിനനുസരിച്ച് വരും. നവ ഏകാദശ വായ്ത്യർത്ഥം അത്ര അലോയ വിഗ്രഹം കഥം ഭവതി ഉപസു ദശശബ്ദ പ്രാതിപദിക കഥം വർത്തത ദശൻ ദശൻ ജസ് അത്ര സമാസാന്ത ഭവതി സൂത്രമഗ്രേ വർത്തത ബഹുവ്രീഹു സംഖ്യേ ഡജ് അബ് ഗണാ ബഹുവ്രീഹു സംഖ്യേ ഡജ് അബ് ഗണാ സംഖ്യേ ബഹുവ്രീഹി സംഖ്യേയോ ബഹുവ്രീഹി തസ്മാത് ഡച്ച് സ്യാത് ഉപദശാഃ അയമേവ അത്രാപി ഉദാഹരണം. ഉപദശ ഇത്യത്ര സംഖ്യേയേ ഭവതി ബഹുവ്രീഹി ഉപദശ ഇത്യത്ര തസ്മാത് ഡച്ച് സ്യാത് അതോ ഉപദശൻ ഡച്ച് ഇതി ഭവതി അത്ര ഡച്ച് ഇത്യസ്യ അകാരഃ ശേഷ്യത്തെ ദശൻ ആയിത്യത്ര ലകാര ലോപേ കഥം ലോപഃ പ്രാതിപദ്യ നസ്തദ്യതെ ഇതി ടിലോപേ ഉപ ദശ ആ ഉപദശ ഇതി ഭവതി തസ്യ ബഹുവിന രൂപം ഭവതി ഉപ ദശാഹ ഇതി അത്ര ഏകവചനരൂപം ന ഭവതി കസ്മാത് ഉപദശ സദാ നവ വാ ഏകാദശ വാ ഭവതി നവ ഏകാദശാനാം ബഹുവചനത്വ ഉപദശ ഇതി ബഹുവചനരൂപമേവ ഭവതി ഏ സന്ധി ഇതി ഉക്തം അത ബഹുവചനരൂപമേവ ഭവതി ഉപദശ ഇതി തത്ര സംഖ്യ ദ്വയമേവ അസ്തി ഖലു നവ വാ ഏകാദശ വാ ഇത്യുക്തേ സംഖ്യ ദ്വയമേവ ഭവിതും അർഹതി ഇത്യുക്തേ ദ്വിവചനമേവ ആഗന്തവ്യം ഖലു നാ നവ ഇത്യത്ര ദ്വിവചനം കഥം ഉപദശ ശബ്ദസ്യ ഉപദശ നവ വാ ഭവതു ഏകാദശ വാ നവ ഇത്യുക്തേ അപി ബഹുവചനമേവ ഏകാദശ ഇത്യുക്തേ അപി ബഹുവചനമേവ നവശബ്ദസ്യ വിശേഷണരൂപേ ഉപദശ നവ ഇതി വക്തും ശക്യതെ ഉപദശ നവ ഇതി വക്തും ശക്യതെ ഉപദശ ന ഉപദശ ഇതി ഉപദശ ഇത്യത്ര തസ്യ അർത്ഥ നവ അഥവാ ഏകാദശ നവ ഇത്യസ്യ ബഹുവനത്വം എവം ഏകാദശ ഇത്യസ്യാപി ബഹുവനത്വമേവ നതു ഏകവനത്വം അത ഭുവനരൂപമേ ഭൂതി നവവിക്ഷാ ഏകാദശ വിഭക്തി നവശബ്ദസ്യ നവ ശബ്ദത്വ ബഹുവന രൂപമേവ ഭവതി നവ ഏകാദശ ഇത്യർത്ഥകത്വ. ബഹുവ്രീഹു സംഖ്യേതി വക്ഷ്യമാണോ ഡച്ച്, ഇത് സൂത്രേണ ഡച്ച് കൃത, അത് അകാരാന്തത്വ നവ നവ ഏകാദശ വൈത്യർത്ഥ ഉപദശ ഇത്യസ്യ അർത്ഥ ഭവതി നവ ഏകാദശ ഇതി വ. ഉപദേശ ശബ്ദസ്യ അകാരാന്തത്വാത് ഭൂതിനെ ഉപദേശാഹ ഇതി ഭൂതി. സൂത്രേ സംഖ്യ ഇതി വർത്തതെ, സംഖ്യാശബ്ദേന സംഖ്യാശബ്ദാത്രന ഗ്രാഹ്യ എന്തു ഏകാദി സംഖ്യ അത്ര ഗ്രാഹ്യ. സംഖ്യ ഇത്യുക്തേ സംഖ്യാശബ്ദ അവി വർത്തതെ സംഖ്യ ഇതി, എന്തു സംരൂപ ശബ്ദസ്യ അശബ്ദ ശബ്ദ ആ ശബ്ദ സംജ്ഞായത്തിനേന സർവത്ര സംരൂപമേവ ഗ്രാഹ്യം. ഹിന്ദു അത്ര സംഖ്യ ഏകത്വാദി സംഖ്യ അത്ര ഗ്രാഹ്യം, അത് സംഖ്യാശബ്ദ. അത്ര ഉപദശ ഇത്യ അത്ര ദശ സമീപവർത്തിന ഇത്യർത്ഥ. ഉപദശ ഇത്യസ്യ അർത്ഥോ ഭവതി ദശ സമീപവർത്തിന. അതഃ അത്ര പീതം അംബരം യസ്യ പീതാംബര ഇതിവത് അന്യപദാർത്ഥത്വം നാസ്തി അത്ര തത്ര പീതം അംബരം യസ്യ പീതാംബര ഇത്യത്ര അന്യപദാർത്ഥോ ഭവതി അന്യ വ്യക്തി ഭവതി അന്യപദാർത്ഥ. അത്ര ഏവം ന ദശ സമീപ വർത്തിനഹ ഏതേ ഇത്യർത്ഥ. അതഃ തദ്വത് അന്യപദാർത്ഥത്വം അത്ര നാസ്തി. അതഃ അനേകമന്യ പദാർത്ഥ ഇത്യനേന സമാസോ അത്ര ന കൃത. അതേവ ഏത് സൂത്രം ആരബ്ധം സമാസവിധാനായ ഏവമേവ അത്ര ദശാനാം സമീപേ ഇത്യർത്ഥ. അത്ര വിഗ്രഹ ദശ ജസ്ന ദശ ആം ദശൻ ആം ഇതി ഭവതി വിഗ്രഹ അത് ദശൻ ജസ് ഇതി ഉപ ആ ദശാനാം സമീപ ഇതി വർത്തതെ. അത് ഉപ ദശൻ ആം ഇതി ഭവതി അലുക വിഗ്രഹ അതത്ര പ്രഥമാന്ത നാസ്തി. ദശൻ ആം അനേകം അന്യപദാർത്ഥ ഇത്യത്ര പ്രഥമാന്താന സമാസ വിഹിത. അത്ര പ്രഥമാന്താനം സമാസോ ന തസ്ഥാനേ ഷഷ്ട്യന്ത ദശശബ്ദസ്യ ഉപശബ്ദേന സഹ സമാസ അതോപി അനേകം അന്യപദാർത്ഥേ ഇത്യനേന സമാസോ അത്ര ന ഭവതി. അത അനേന സൂത്രേണ സമാസോ വിഹിത. ആ വ്യതികരണസമാസം ചേത് ഭവേത്തേവ കിന്തു വ്യതികരണസമാസം കാതാചിത് കേവ സർവത്ര ജ്ഞാപകസിദ്ധമേവ. വ്യതികരണസമാസത്തെ അപ്പി പൂർവതത്ര അന്യപദാർത്ഥത്വം നാസ്തി. പൂർവത് പീതം അമ്പരം ഇതിവത് അന്യപദാർത്ഥത്വം നാസ്തി. അത്രാവി അന്യപദാർത്ഥത്വം അസ്തി ദശാനാം സമീപേ ഇത്യുക്തെ സമീപവർത്തിനഃ അന്യേ വർത്തന്തെ വി പൂർവത്ന. അത്ര സമീപശബ്ദസ്യ ഏവ സമീപവർത്തന ഇത്യർത്ഥ. അത പൂർവതന്യപദാർത്ഥത്വം ന. ദശാനാം സമീപം ഇത്യുക്തെ അത്ര അവീഭാസമാസോ വിഭവതി. ഉപകൃഷ്ണം ഇതിവത് അവീഭാവസമാസം അവിഭവതി ദശാനാം സമീപം ഇത്യുക്തെ ഉപദേശം ഇതി അമ്പ്യം ഭവതി. തത്രാവി അനശ്ചൈത്യനേന സമാസാന്തീകൃത നസ്തദ്ധിതിലോവേ ഉപദശമിനി ഭവതി തദമ്യം ഭവതി അത്ര ഭവ്രീഹി. Thank you.